ദർശനമാലയിൽ നടായൂർ എഴുതിയിരിക്കുന്നത് ഈ പദ്യങ്ങൾക്കൊന്നും നടായൂർ സ്വന്തമായി വ്യാഖ്യാനം എഴുതിയിട്ടില്ല. രീതി എടുത്ത് അതുപോലെ അതിന്റെ അന്വയവും അർത്ഥവും എഴുതിയതിന് ശേഷം പാശ്ചാത്യ തത്വചിന്ത, സയൻസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തമായൊരു കാഴ്ചപ്പാട് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിപ്പോ ആർക്കും അങ്ങനെ സ്വന്തമായ അഭിപ്രായം എഴുതാം. പിന്നെ അതിന് അദ്ദേഹത്തിന്റെ വളരെ വിപുലമായ പഠനം, വായന, അറിവ് എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു സാധാരണ ഒരാൾക്കത് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുക, ഒന്നും മനസ്സിലാകും. അത്രയും പാശ്ചാത്യ ദർശനങ്ങളും സയൻസും എല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പഠനം, സ്വന്തമായ ഒരു പഠനം. അതാണ് ഈ ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ രീതി. പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദീതിഥി വ്യാഖ്യാനം ഗുരുവിന്റെ സമ്മതം ഉള്ളതുകൊണ്ട് ഇത് ഗുരുവിന്റെ വ്യാഖ്യാനം തന്നെയാണ്, വേറൊരാൾ എഴുതിയായിരുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പെശവും വരത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നല്ലതാണ്, കാരണം സ്വന്തമായി വ്യാഖ്യാനിച്ചില്ല, സംസ്കൃതം തെളിയിരിക്കുന്നോണ്ട് അത് വ്യാഖ്യാനിക്കുന്നതിനുള്ള സംസ്കൃത പരിചയം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി വ്യാഖ്യാനിച്ചില്ല, ഈ വ്യാഖ്യാനത്തെ സ്വീകരിച്ചു. പിന്നെ ഇതിലൊന്നും ചെയ്തില്ല, ഇതിൽ തൊട്ടിട്ടേ ഇല്ല, സ്വന്തമായി ഒരു പഠനം നടത്തി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പാശ്ചാത്യ ദർശനങ്ങൾ അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് എല്ലാം കൊണ്ടുവരുന്നുണ്ട്, ഇവിടുത്തെ ഉപനിഷത്തുകളും ഗീതയും ദർശനങ്ങളും എല്ലാം അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വിശദമായ ഒരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. ഒരാൾക്കിങ്ങനെ സ്വന്തമായൊരു പഠനം നടത്തിയാൽ നമുക്കത് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ ഇതിന് ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ പഠനത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയമ ഇതും യോഗവാസിഷ്ഠമായിട്ടുള്ള കണക്ഷൻ അദ്ദേഹത്തിന് മനസ്സിലായിട്ടേ ഇല്ല. അല്ല, അത് കുഴപ്പമില്ല, അത് ബാലന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്വയാർത്ഥം എഴുതിയിരിക്കുമ്പോ പൊതുവെ അങ്ങനെ പറയും. ഒരു ശ്ലോകത്തിന്റെ അന്വയം അർത്ഥം എഴുതുന്നത് സാറിന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഴയകാലത്ത് പഴയ സംസ്കൃത പഠന പാരമ്പര്യം അനുസരിച്ച് അതിന്റെ സാരം എഴുതുക. അനപ്രതിനെ കുറിച്ച് വിശദമായൊരു വ്യാഖ്യാനം എഴുതിയിട്ടില്ല എന്നുള്ള രീതി ഗുരു പറഞ്ഞതാണ്. അതുകൊണ്ട് അതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം അതിന് ആ വ്യാഖ്യാനത്തെ ഗുരുവിന്റെ വ്യാഖ്യാനം പോലെ തന്നെ ഇത് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തന്റെ അതിവിശാലമായ അറിവ് വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പാശ്ചാത്യ ശാസ്ത്ര പഠനം വെച്ചുകൊണ്ട് സ്വന്തമായ ഒരു പഠനം എഴുതി. അത് വളരെ വിപുലമായ ഒരു പഠനം, ഗഹനമായ ഒരു പഠനം എഴുതിയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ഈ കോട്ട് ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, പാശ്ചാത്യ തത്വചിന്ത, ഈ ഗ്രന്ഥങ്ങളെല്ലാം ശരിക്കും പഠിച്ച ഒരാളിനെ ശരിക്കും അതിനൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റും. പാശ്ചാത്യ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങൾ പോലും അല്ല. അപ്പൊ അത് വായിക്കാത്ത ഒരാൾക്ക് അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല, ശരിയെന്നോ തെറ്റെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും ഗ്രന്ഥങ്ങളുണ്ട്, അത് വിപുലമായ ഗ്രന്ഥ പരിചയമുള്ള ഒരാളാണ്. അത് അത്രയും ഗ്രന്ഥങ്ങൾ വായിക്കാതെയാ ഇത് ശരിയാണ് തെറ്റാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റും. അത് പഠിച്ചവരാക്കേ പറയാൻ പറ്റും, അത്രയും ഗ്രന്ഥങ്ങൾ വായിച്ചവരാക്ക. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാൻ പ്രധാനമായിട്ട് ഇത് ഉദ്ദേശിച്ചത് നിത്യചൈതന്യയെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിത്യചൈതന്യ ഇദ്ദേഹത്തിന്റെ ഈ പഠന രീതിയെ പൂർണ്ണമായും തള്ളിക്കളയുക ചെയ്തു. നിത്യചൈതന്യ അദ്ദേഹത്തിൻ്റെതായ ഒരു പുതിയ രീതിയാകുന്നു. പ്രധാനമായ വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. കുറച്ച് വായനക്കാരെ രസിപ്പിക്കത്തക്ക രീതിയിലാണ് നിത്യചൈതന്യ എഴുതിയത്. ഇദ്ദേഹത്തിന്റെ ഈ ഇതെന്ന് വെച്ചാൽ വായനക്കാരെ വളരെ ഈ പാശ്ചാത്യ ദർശനങ്ങളൊക്കെ പഠിച്ചവരാക്കല്ലെങ്കിൽ ഇത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു വായന, വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിന്റെ ഭാഷയും അതുപോലെ തന്നെയാണ്. ഭാഷയും ഒരു മലയാള ഇംഗ്ലീഷിന് ഇദ്ദേഹം അത് ഒരു പക്ഷേ പുണ്യാളികൾക്ക് സാധ്യത എഴുതിയിരിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷുള്ള വാക്കുകൾക്കൊക്കെ തത്തുല്യമായ മലയാള പദങ്ങൾ ഉണ്ടാക്കി ആ പദങ്ങളുടെ അർത്ഥം ആർക്കും മനസ്സിലാകത്തില്ല. അത് മലയാളമാണോ സംസ്കൃതമാണോ എന്ത് ഭാഷയാണ്? ഒരുപക്ഷെ നടരാജഗുരുവിന്റെ ഒരാൾ വായിച്ച് മനസ്സിലാകണമെങ്കിൽ ശരിക്കും അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഇംഗ്ലീഷ് തന്നെ വായിച്ച് മനസ്സിലാകും എന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അത് വായിച്ച് മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലീഷിൽ അത്രയും പാണ്ഡിത്യം വേണം. ഭാഷയിൽ തന്നെ ഈ ദാർശനിക ഭാഷയിൽ സയൻസിന്റെ ഭാഷയിൽ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രമേ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. നല്ല ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ചെറിയ രീതിയിലൊന്നും പോലെ മലയാളം വന്നു കഴിഞ്ഞാൽ അത് മലയാളികൾക്കൊന്നും ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. അതില്ല, അതില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ടതാണ്. ഇപ്പോ പല സാങ്കേതിക പദങ്ങൾ കാന്റും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എപ്രയോറി എപ്പോസ്റ്റിയോറി എന്നൊക്കെ പറയുന്ന ചില സാങ്കേതിക പദങ്ങളുണ്ട്. അതിന് പകരം ഒരു വാക്കെഴുതി വെച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അത് ആ വാക്കുകൾക്ക് വിശദമായ ഒരർത്ഥം തന്നെ കൊടുക്കേണ്ടി വരും. പിന്നതാണ് അത് കൊടുത്താലേ ഒരു മലയാളിക്ക് മനസ്സിലാവും. അപ്പോൾ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാകാത്ത ഒരു സംഗതിയായിപ്പോയി ഈ വിവർത്തനം. ഇംഗ്ലീഷാണെങ്കിൽ അത്രയും വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ളവർക്ക് ഞാൻ മുമ്പ് വായിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡിക്ഷണറി അടുത്ത് വെച്ച് വായിക്കേണ്ടി വരും, കാരണം അത്രയും പ്രയാസം. ഇല്ല, തരൂരിന് മനസ്സിലാകത്തില്ല. കാരണം ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തരൂരിന് മനസ്സിലാകുന്നത് സാറിന് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ഇംഗ്ലീഷാണ്. ഇത് ഫിലോസഫിയുടെ ഇംഗ്ലീഷാണ്. ഫിലോസഫി പഠിച്ചവരാക്കേ മനസ്സിലാവും, തരൂരിന്റെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാകത്തില്ല. അതായത് ഫിലോസഫിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കുന്നു, ആ ഭാഷ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത് ശരിയാണെന്നോ തെറ്റെന്നോ ഒരു അഭിപ്രായം പറയാൻ മലയാളികൾക്ക് പൊതുവെ പറ്റത്തില്ല. അല്ലെങ്കിൽ വല്ല ഫിലോസഫി പ്രൊഫസർമാരും വായിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഫിലോസഫി പഠിപ്പിക്കുന്ന, പാശ്ചാത്യ ഫിലോസഫി പഠിപ്പിക്കുന്ന, അതും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന പ്രൊഫസർമാർ വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. അല്ലാതെ ഈ മലയാളം കൊണ്ട് യാതൊരു പ്രയോജനവും മലയാളികൾക്കുണ്ടാവത്തില്ല. പിന്നെ ദീതിരി ഈ അദ്വൈതത്തിലൊക്കെ താല്പര്യമുള്ളവർക്ക് വായിച്ചാൽ അത് എഴുതിയിരിക്കുന്ന എന്തെന്ന് എളുപ്പം മനസ്സിലാവും. അതിൽ അദ്ദേഹം തൊട്ടിട്ടില്ല. ഇതാണെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് വലിയ പോരായ്മയാണ്. കാരണം ഈ ദർശനമാല എന്ന് പറയുന്നത് പൂർണമായും സ്വീകരിച്ചിരിക്കുന്ന യോഗവാസിഷ്ഠത്തിന്റെ ഒരു ശൈലിയും മൊത്തം അതിനെ അവസാനിപ്പിക്കുന്ന പോലും യോഗവാസിഷ്ഠത്തിന്റെ നിർവ്വാണത്തെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ഗുരുവിന്റേതായ ഒരു ശൈലിയുണ്ട്. അത് ഗുരു ഏത് എഴുതിയാലും ഗുരുവിന്റെ ഒരു ശൈലി വരും. യോഗവാസിഷ്ഠത്തെ കോപ്പി ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ എസൻസ് ഉൾക്കൊണ്ടിട്ട് അതിന്റെ ഒരു ശൈലിയാണ് സ്വീകരിച്ചത്. പക്ഷെ ഗുരുവിന്റേതായ ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ ഗുരുവിന്റെ രീതി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം യോഗവാസിഷ്ഠം മനസ്സിലാക്കണം. യോഗവാസിഷ്ഠത്തിന്റെ ബാക്കി ഇദ്ദേഹം പറയുന്ന മുഴുവൻ ഒരുപാട് കൽപ്പനകളും ഭാവനകളുമാണ്. ഇതില് പറയുന്ന എല്ലാ ദർശനങ്ങളുടെയും സാരമെന്നാണ്. അതൊക്കെ വരുന്നത് എല്ലാ ദർശനങ്ങളും ഒന്നും ഇതിനകത്തില്ല. എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ അകത്ത് പറയുന്ന ഈ വാസിഷ്ഠത്തിൽ പറയുന്ന കാര്യങ്ങളും അത് ഗുരു അവതരിപ്പിക്കുന്ന ചില പ്രത്യേക രീതികളും വെച്ചിട്ടാണിത്. വാസിഷ്ഠം മുഴുവൻ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. അത് ഇദ്ദേഹം അതിനെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല, ഒരക്ഷരം പറയുന്നു. ഞാൻ വായിച്ചെടുത്തോളം ഒന്നും കണ്ടില്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താണ് പ്രശ്നം സമീപിക്കുന്നത്, അതെനിക്കറിയത്തില്ല. അതിനെ കുറിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതെനിക്കറിയത്തില്ല അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത്. അതിപ്പോ അവര് ഗുരു ശിഷ്യനും തമ്മിലുള്ള ഇടപാടില്ലേ, അതുകൊണ്ട് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. ആരാണ് പ്രസാദം മനസ്സിലാക്കിയോ ഇല്ലയോ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. എന്തായാലും അത് വിവർത്തനം ചെയ്യാൻ ധൈര്യപ്പെട്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അത് വായനക്കാർക്ക് പ്രയോജനമില്ലാത്ത ഒന്നാണ്. ഇപ്പൊ ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങി വീട്ടിൽ അലമാരി വയ്ക്കുമെന്നുള്ളത് അല്ലാതെ ഇത് ആരും വായിക്കാൻ പോകുന്നില്ല. ഒരു സംശയമില്ല. പിന്നെ ആൾക്കാർ ഗുരുവിന്റെ എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയി. ഇനി ദർശനം അല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ തന്നെ സാധാരണ ഒരാൾക്ക് ദീതി വ്യാഖ്യാനം തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഈ മായ, വിദ്യ, മനസ്സ്, കൽപ്പന ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അത് അങ്ങോട്ട് നമുക്ക് കുറെ വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഇതൊക്കെ മനസ്സിലാകും. കുറച്ച് വർഷം ഇതുമായിട്ട് ഇങ്ങനെ നിരന്തരം പരിചയപ്പെടുന്നു. പക്ഷെ വാസിഷ്ഠ ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ ഈ സംസ്കൃതത്തിലുള്ള വാസിഷ്ഠ ബൃഹത് യോഗ വാസിഷ്ഠ 25,000 ശ്ലോകമുള്ള അത് മലയാളത്തിൽ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ചെറുതേ ഉള്ളു സാരം, ബാലകൃഷ്ണ സാരം. അത് വെച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ ദർശനമാല മനസ്സിലാകണമെങ്കിൽ അത് കൂടിയേ തീരും. അത് വളരെ ദർശനമാലയുടെ അടിസ്ഥാനം അതാണ്, ആ ശൈലിയാണ്. അത് മനസ്സിലാക്കാതെ ഈ ദർശനമാലയെ എന്തൊക്കെ പഠനം നടത്തിയാലും അവരുടെ PhD ചെയ്യുന്ന ഇന്നത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ ദർശനമാലയും ആരെങ്കിലും പരിഗണന. ദർശനമാല ഞാൻ ഒന്ന് രണ്ടു പേരുടെ പറഞ്ഞായിരുന്നു. ദർശനമാലയും യോഗവാസികളും തമ്മിലുള്ള ബന്ധം, അത് വെച്ചൊരു PhD തീസിസ് തയ്യാറാക്കാൻ ഒന്ന് രണ്ടു പേരോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം വന്ന ബുദ്ധിമുട്ട്, സംസ്കൃതം MA-ക്കാരാണ് കഴിഞ്ഞ്, അവർക്ക് ആർക്ക് സംസ്കൃതം അറിയത്തില്ല. അതുകൊണ്ട് ദർശനമല്ല ഞാൻ പറഞ്ഞു ദീതി വ്യാഖ്യാനം ഉണ്ടെന്ന് നോക്കിയാൽ. പക്ഷെ ഈ യോഗ വാസിഷ്ഠത്തിന്റെ മുഴുവൻ പരിശോധിക്കാൻ അവർക്ക് സംസ്കൃതജ്ഞാനം ഹിന്ദിയിലുണ്ട്. ഹിന്ദി അറിയാമെന്നുള്ളവർക്ക് പറ്റും, ഇംഗ്ലീഷിലുണ്ട്. അതുകൊണ്ട് ഞാൻ പലരോടും നിർദ്ദേശിച്ചെങ്കിലും അവരത് ഉപേക്ഷിച്ചു. സ്വാമിക്ക് ഒരു പക്ഷേ അത് രണ്ടും കൂടെ. അത് ശരദാന സ്വാമിക്ക് ഇപ്പൊ ഈ മരുന്നൊക്കെ കഴിച്ചിട്ടേ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കാൻ പറ്റിയില്ല ഒന്ന്. രണ്ടാമത് പുള്ളിയുടെ താല്പര്യം ഇവിടുത്തെ പൊളിറ്റിക്സിലും ഭരണത്തിലും അതിലൊക്കെ താല്പര്യം പോയത് നടക്കത്തില്ല. ഇതിനായിട്ട് തന്നെ ഇരിക്കണം ഈ വിഷയം തന്നെ ചിന്തിച്ച് കഴിഞ്ഞനെ. പക്ഷെ ശ്രദ്ധ വേറെ ആയിപ്പോയി, ഭരണത്തിനോടാണ്, അഡ്മിനിസ്ട്രേഷനും ഭരണത്തിനും ഒക്കെ താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലങ്ങനെ മനസ്സ് നിൽക്കത്തില്ല. അപ്പോ ഒന്ന് സംസ്കൃതം അറിഞ്ഞിരിക്കണം, മറ്റൊന്ന് ഇതിലെ സംസ്കൃതം വളരെ സിമ്പിളാണ്. ഈ യോഗ വാസിഷ്ഠത്തിന്റെ സംസ്കൃതം സിമ്പിളാണ്, വലിയ കട്ടിയുള്ള സംസ്കൃതമാണ്. ഞാനിപ്പോൾ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് എന്റെ ജീവിതകാലം കൊണ്ട് അത് തീരുമെന്നുള്ള ഒരു സംശയം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 25,000-ൽ അധികം ശ്ലോകമില്ല. ഞാൻ ചിലപ്പോൾ ഒരു ശ്ലോകം എടുത്താൽ ചിലപ്പോൾ ഒരു ദിവസം ആ ശ്ലോകത്തിൽ തന്നെ പോകും. അങ്ങനെ ഞാനത് തന്നെ പറഞ്ഞു പറഞ്ഞിരുന്ന് പോകുമ്പോഴത്തേക്ക് ഇത് മുമ്പോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ഒരാഴ്ചയിൽ രണ്ട് ക്ലാസ്സല്ലേ ഉള്ളു. അപ്പൊ എത്ര കാലം കൊണ്ട് വേണം 25,000 ശ്ലോകം തീർക്കാൻ? പകുതിയെങ്കിലും തീർന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ അധികം നമ്മുടെ വിശ്വദാനന്ദ സ്വാമിയുടെ ഇരിക്കുന്നതാണ് ചെങ്കോട്ടുകുളത്തെ സ്വാമി വാസിഷ്ഠത്തിന്റെ അവിടുന്ന് പ്രസിദ്ധീകരിച്ചു ഒരു ഭാഗം കുറച്ച് സംസ്കൃതത്തിന്റെ. ആരോ എഴുതി, സ്വാമിക്ക് സംസ്കൃതമൊന്നും അറിയത്തില്ല, വേറെ ആരോ കൊണ്ട് എഴുതി പ്രസിദ്ധീകരിച്ചു. അത് പിന്നെ എന്തായിരുന്നു അറിയത്തില്ല. ഹിന്ദി അറിയാവുന്നവർക്ക് ഇത് എഴുതാം, ഹിന്ദി നോക്കി വേണമെങ്കിലും എഴുതാം ഹിന്ദി. പക്ഷെ ഈ പ്രകൃതി യോഗ വാസിഷ്ടം മലയാളത്തിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷുണ്ട്, രണ്ടും കൂടെ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. അത് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ അതേ ദർശനമാലയുടെ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാതെ ഇദ്ദേഹത്തിന്റെ പഠനമൊക്കെ വലുതാണ്, പക്ഷെ ദർശനമാലയുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ വാസിഷ്ടം മനസ്സിലാക്കിയാൽ ആ ബന്ധം മനസ്സിലാവും. അതാണൊരു കുഴപ്പം. ഗുരുവിന് സംസ്കൃതം എന്ന് പറയുന്നത് വളരെ അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, അനായാസമായിട്ട്. പിന്നെ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ പലരും ഉണ്ടായിരുന്നു, അതുപോലെ അനായാസമായി സംസ്കൃതം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ശിവലിംഗ സ്വാമി, നമ്മുടെ കുമാരനാശാൻ, ആത്മാനന്ദ സ്വാമി, ഇങ്ങനെ കുറെ പേരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം അന്ന് സംസ്കൃതം പഠനവരുന്നല്ലോ, അവർക്കൊക്കെ സംസ്കൃതം വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നു. മണക്കാട്ട് ഗോവിന്ദനാശാൻ, വല്ലഭശ്ശേരി, ഇങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അന്നത്തെ പ്രഗത്ഭന്മാർ, അന്നത്തെ ആയുർവേദ വൈദ്യന്മാരും അവരും. പക്ഷെ അടുത്തൊരു തലമുറയിലേക്ക് വന്നപ്പോൾ സംസ്കൃതം അറിയാമെന്നുള്ള ആരുമില്ലാതായി. ഇതിന് സഹോദരൻ അയ്യപ്പന് പോലും സംസ്കൃതം നല്ല വശം വരും, സഹോദരയ്യപ്പനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്തൊരു തലമുറയിലേക്ക് വന്നപ്പോ എന്നുവെച്ചാൽ ഈ നടരാജപുര പരമ്പരയിലേക്ക് വന്നു, വന്നതോടുകൂടി സംസ്കൃതം പോയി. അവർക്ക് സംസ്കൃതത്തിൽ ആർക്കും കാര്യമായി അറിയില്ല, സംസ്കൃതം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല, അതിനവർക്ക് പറ്റില്ല. പിന്നെ ശിവേരിയിലാണെങ്കിൽ പിന്നെ അതേ അങ്ങ് പോയി. രാജേന്ദ്രനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു താരതമ്യ പഠനം നടത്താനൊക്കെ പറ്റും, ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് വച്ചിട്ടൊരു പഠനം നടത്താൻ പറ്റും. രാജേന്ദ്രൻ PhD എടുത്തത് ശങ്കര വേദാന്തവും ഗുരുവിന്റെ കൃതി തമ്മിലുള്ള താരതമ്യ പഠനത്തിലാണ്. അതൊക്കെ ഒരു കൂടായ്പ പരിപാടി തന്നെയാണ്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പി എച്ച് ഡിക്ക് വേണ്ടി തയ്യാറാക്കിയൊന്നും വലിയ അതെന്നെ കൊണ്ടൊന്ന് കാണിച്ചായിരുന്നു. പിന്നെ പുള്ളി മനസ്സിരുത്തി പഠിക്കാമെങ്കിൽ കുറെയൊക്കെ സാധിക്കും. പക്ഷെ അതിന് ഇത് എന്റെ യോഗവാസിഷ്ടം പഠിക്കണം. അതുമല്ല ഈ പി എച്ച് ഡിയൊക്കെ ആൾക്കാർ പോകുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജോലി കിട്ടിയാൽ പിന്നെ ആരും അങ്ങനെ പഠനത്തിന് തയ്യാറാകത്തില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ സിലബസിൽ എന്താണോ പഠിപ്പിക്കാനുള്ളത് അത് പഠിച്ചു പഠിപ്പിക്കുക എന്നുള്ള അപ്പുറം അവർ പിന്നീട് ജോലി കിട്ടിയാൽ പിന്നെ പഠനം നടക്കില്ല. സുവേരിയിൽ ശാസ്ത്രി സാറൊക്കെ ഒന്ന് പഠിപ്പിച്ചെങ്കിലും ഇവിടെ എന്താരും അങ്ങനെ സംസ്കൃതത്തിലാരും ഒരു മനുഷ്യരും പഠിച്ചു വന്നില്ല. അവരെല്ലാം ഇവിടുത്തെ ഈ പൊളിറ്റിക്സിലായിപ്പോയി. അതുകൊണ്ട് ശാസ്ത്രി സാറൊക്കെ ഇവിടെ ഒന്ന് പഠിപ്പിച്ചപ്പോ പഠിക്കേണ്ടായിരുന്നു, നല്ലോണം ആരും പഠിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു താരതമ്യ പഠനം നടത്താൻ ശേഷിയുള്ള ആരും ഇല്ലാതായി. അതുകൊണ്ട് ഇതിന് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. പിന്നെ ഇത് വായിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നടരാജ ഗുരുവിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പിടിയിട്ടു. നടരാജ ഗുരുവിന് എന്താണ് വലിയ അറിവുള്ള ആളാണെന്നുള്ള കാര്യം നമുക്കത് ബോധ്യപ്പെടും. അല്ല ദർശനമാനിയുമായിട്ട് അത് ബന്ധപ്പെടുത്താൻ വലിയ പാടാണ്. അതിന് പ്രധാനമായ കാരണം ഇത് തന്നെയാണ്. ഈ ഉപനിഷത്തും അതും ഇതും ഒക്കെ പറയുന്നതിന് പകരം ശരിക്കും ദർശനമാലയും വാസിഷ്ടവും രണ്ടും കൂടെ വെച്ചിട്ട് അതിന്റെ ബന്ധം മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ വളരെ ഗുണമായി എന്നാ എനിക്ക് തോന്നുന്നു. പ്രയോജനം ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥപരിചയം പരന്ന വായന അത്രയും വായന ഉള്ളവരൊന്നും ഇന്ന് ആരും കാണുമെന്ന് തോന്നില്ല. എന്തുമാത്രം ഗ്രന്ഥങ്ങളാ വായിച്ചിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് വളരെ ലളിതമാണ്. എന്റെ അന്വയാർത്ഥം എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാകുമെങ്കിൽ ഈ രീതി എഴുതിയിരിക്കുന്ന തന്നെ ചിലയിടത്തൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ അതും അതിന്റെ സാരവും ആ പറഞ്ഞിരിക്കുന്ന തന്നെയാണ്. പക്ഷെ നമുക്ക് ആ വിഷയമായിട്ട് പരിചയമില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകാൻ കുറച്ച് കാലതാമസം വരും. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. സങ്കല്പം കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരും. അവിദ്യയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അവിദ്യ എന്താണ്? അതുകൊണ്ട് എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും? അത് അസത്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇതിന്റെ പരിചയം കൊണ്ടേ അത് മനസ്സിലാവും. പക്ഷേ ആ ദീതി പറഞ്ഞിരിക്കുന്ന തന്നെയാണ് ഇതിന്റെ ആശയം. ബാക്കിയെല്ലാം കൃത്രിമമായിട്ട് കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങളാണ്. ഇതുമായിട്ട് അതിനൊന്നും നേരിട്ട് ബന്ധമില്ല. എല്ലാം ഇതിനെ തിരികെ കയറ്റുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ. ശരിക്കും വാസിഷ്ഠത്തിന്റെ ആശയത്തോട് നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോ അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ആവർത്തനം തോന്നും. മുമ്പ് പറഞ്ഞ കാര്യമല്ല ഇപ്പോഴും പറഞ്ഞത്. എടുത്തു പറയും മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയും, വേറെടുത്ത് പറയും സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു, വേറെടുത്ത് പറയും അവിദ്യ കൊണ്ട് സൃഷ്ടിച്ചു, വേറെടുത്ത് പറയും മായ കൊണ്ട് സൃഷ്ടിച്ചു എന്ന്. എന്നിട്ട് പറയും ഇതെല്ലാം ഒന്നാണെന്ന് പറയും. ഓരോ കാര്യം ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഈ ആവർത്തനം വാസിഷ്ഠത്തിലുള്ളതാണ്. വാസിഷ്ഠത്തിൽ ഇതേ രീതിയിൽ തന്നെ പലയിടത്തും പറയും ഇതേപോലെ. അതിന്റെ സ്വാധീനം ഉണ്ട് ഗുരുവിന് വളരെയധികം. ഇന്ദ്രജാലം വിവാദ്ഭുതം, അവിടെ നിരന്തരം ഇന്ദ്രജാലത്തിന്റെ വലിയ കഥകൾ തന്നെ പറയും വാസിഷ്ഠം. ഇന്ദ്രജാലക്കാരന് ഇന്ദ്രജാലത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതുപോലെയാണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞ് അതിനൊരു കഥയായിട്ട് തന്നെ കൊണ്ടുവരും. ഒരു ഇന്ദ്രജാലക്കാരന്റെ കഥ. അപ്പൊ ഇവിടെ ഇന്ദ്രജാലം എന്നൊരു വാക്കല്ലേ പറയുന്നുണ്ട്. അവിടെ ഇന്ദ്രജാലം തന്നെ കാണിച്ച് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നു അതെല്ലാം വിവരിച്ചിട്ട് അതുപോലെയാണ് സൃഷ്ടി എന്ന് പറയും. അപ്പൊ അവിടെ ഇന്ദ്രജാലക്കാരന്റെ എല്ലാ കഥയും പറഞ്ഞ് ഇതുപോലെയാണ് ഈ ലോകം എന്ന് പറഞ്ഞ് ഇതിന് പകരം ഇവിടെ ഒറ്റവാക്കി പറഞ്ഞ് ഇന്ദ്രജാലം എന്ന് കഥ ഇവിടെ പറഞ്ഞില്ല. രണ്ടും തമ്മിലുള്ള ബന്ധം അതിനകത്ത് പറയുന്ന കഥകൾ ആ കഥകൾ അത് മറ്റേ ഇത് വായിച്ചാ അറിയാം. ബാലകൃഷ്ണൻ നാരസാറിന്റെ ഒരു പുസ്തകമുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അവരാണ് ജ്ഞാനാനന്ദ സരസ്വതി. ഇവിടെ കന്യാകുമാരി വാസിഷ്ഠ സംഗ്രഹം ഒന്ന്, എന്താ എന്റെ പേര്, ലഘുയോഗ വാസിഷ്ഠം. അത് തന്നെ ലഘുയോഗ വാസിഷ്ഠം എന്ന് പറഞ്ഞു. അതിനകത്ത് കഥകൾ പറയും, കുറച്ച് തത്വങ്ങൾ പറയുകയും ചെയ്യും. എന്നാലും കുറെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഇവിടെ കിട്ടും. പിന്നെ ബാലകൃഷ്ണൻ നായർ സാറുണ്ട്, പിന്നെ പരമൂർ ശാമുമേനവൻ. അദ്ദേഹം ആദ്യം ഇത് മലയാളത്തിലാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പരമൂർ ശാമുമേനൻ, അതാണ് ഒരു കാലത്ത് ഇവിടെ കളിപ്പാട്ട് രൂപത്തിൽ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലത്തതാണ്. അദ്ദേഹത്തിന്റെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കാവുങ്ങൾ നീലകണ്ഠപ്പിള്ള, അവർ പഴയ ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറെ പേരുടെ പഴയ ആ കാലഘട്ടത്തിലായിട്ടൊക്കെ വരുന്നത് അതിന് തൊട്ട് മുമ്പൊക്കെയാണ്. ഗുരുവിന്റെ കാലം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഉള്ള കാലഘട്ടത്തിലാണ് ഈ വാസിഷ്ഠമൊക്കെ മലയാളത്തിൽ വരുന്നത്. അതിനു മുമ്പൊന്നും അച്ചടി വലുതായിട്ടില്ലല്ലോ. ഗുരുവിന്റെ ആ കാലമൊക്കെ വരുമ്പോഴാണ് അച്ചടിക്ക് ഒരു പ്രചാരം കിട്ടുന്നത്. ആ സമയത്താണ് ഈ ആൾക്കാർ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതാനും പ്രചരിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നത്. അതുവരെയൊക്കെ ഓലയിൽ എഴുതുകയായിരുന്നു. അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തു വന്നു. എന്നാ ഇതിലും ഈ ദീതിഥി എഴുതിയാളും ഈ വാസിഷ്ഠമായിട്ടുള്ള ആ ബന്ധത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ നരായൂരും അത് നോക്കിയാണ്, പക്ഷെ അത് ദീതിഥികാരനും പറയുന്നില്ല വിഷയത്തെ കുറിച്ച്. അവിദ്യ തമപ്രഖ്യം, അവിദ്യയാകുന്ന തമസിന് തുല്യം ആയിരിക്കുന്ന അതാണ് മനസ്സ്. അത് എന്താണ് ഇന്ദ്രജാലം പോലെ അത്ഭുതമാണ്. ഈ മനസ്സിന് ഇന്ദ്രജാലം പോലെ അത്ഭുതം എന്ന് പറയാൻ കാരണം എന്താണ്? മനസ്സാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ സൃഷ്ടി ഒരു അത്ഭുതമാണ്. സൃഷ്ടി അത്ഭുതമാണ്, അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മനസ്സും അത്ഭുതമാണ്. സ്വപ്നത്തെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്വപ്നത്തെ ഉദാഹരണമായിട്ട് എടുത്തിട്ട് പറയും. ഇവിടെ അതിനു പകരം എന്ത് ചെയ്തു, ഇന്ദ്രജാലത്തെ ദൃഷ്ടാന്തമായിട്ട് എടുത്തു പറഞ്ഞു. ഇന്ദ്രജാലം അതുപോലെ അത്ഭുതമല്ലേ, ഒരാള് ഇന്ദ്രജാലം കൊണ്ട് പലതും കാണും, പല സംഭവങ്ങളും കാണിക്കും. അപ്പൊ അത് ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു കയ്യടക്കമാണ്, ടെക്നിക്കാണ്. അതൊരത്ഭുതമായിരിക്കുന്നു. അത് നമ്മളുടെ ചിലപ്പോൾ മനസ്സ് മനസ്സെന്തായാലും ഒരു അത്ഭുതമാണ്. മനുഷ്യന് മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ഇതിനെല്ലാം നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടല്ലേ. പിന്നെ പഴയ കാലത്ത് മനസ്സൊരത്ഭുതമാണ് എന്ന് പറഞ്ഞ് ഒരു സമാധാനം കണ്ടെത്തുക, ഇന്നങ്ങനല്ല ചെയ്യുന്ന മനുഷ്യൻ ആ മനസ്സ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന് അത്ഭുതമെന്ന് ഉള്ള രീതിയിലല്ല ഇന്ന് പ്രപഞ്ചത്തെ സമീപിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു അതറിയാൻ വേണ്ടിയിട്ട്, അതറിയാൻ ശ്രമിക്കുന്നത് മനസ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ. മനസ്സ് എല്ലാ അറിവുകളും ഉണ്ടാകുന്ന മനസ്സിലാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സുപയോഗിച്ച് പഠിച്ചിട്ട് ഇതിന്റെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ പറയും, ആ ഇതിന്റെ ഒരു രഹസ്യം കണ്ടെത്തിയെന്ന്. അതിപ്പോ ഞങ്ങളൊരു രഹസ്യം കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ഇന്നിപ്പോ ഇതൊരു അത്ഭുതം എന്നുള്ളതിൽ കൂടുതൽ അറിയാൻ വയ്യാത്തത് അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ഭുതമൊന്നുമില്ല, ഇതാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അറിയാൻ കഴിയാതെ വരുന്നിടത്താണ് നമുക്ക് അത്ഭുതം വരുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാൻ വേണ്ടി അത്ഭുതം വരും. ഉദാഹരണം ഇന്ദ്രജാലം തന്നെ. ഇന്ദ്രജാലക്കാരൻ മാജിക്കുകാരൻ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യെങ്കിൽ നമുക്ക് അത്ഭുതമാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് മാജിക് കാണുമ്പോൾ വലിയ അത്ഭുതമാണ്. കാരണം എന്താണ് അത് മാജിക്കുകാരൻ കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് കുട്ടികൾക്ക് അത്ഭുതമാണ്, നമുക്കും അത്ഭുതമുണ്ട്. പക്ഷെ മാജിക്കാരന് അത്ഭുതമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? മാജിക്കാരൻ അറിയാൻ ഇതെന്താ സംഭവിക്കുന്നത്. അതുപോലെയാണ് മനുഷ്യന് ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാകാത്ത ഭാഗങ്ങളിലെല്ലാം അത്ഭുതമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത്ഭുതം മാറുന്നു, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. വ്യക്തമായി മനസ്സിലായ വ്യക്തമായി മനസ്സിലാകില്ലെങ്കിൽ അവർ പറയും, എന്തോ ഒരു അത്ഭുതമാണല്ലോ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയും. അപ്പൊ അന്വേഷണവും പഠനവുമൊക്കെ മനുഷ്യന്റെ അത്ഭുതത്തെ മാറ്റുകയാണ്. പിന്നെ അത്ഭുതം അവിടെ നിൽക്കത്തില്ല. അപ്പോ ഈ തത്വചിന്തയുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് ഒരു പിടിയില്ല. അതുകൊണ്ട് മൊത്തത്തിൽ പ്രപഞ്ചത്തെ എന്ത് ചെയ്ത ഒരു അത്ഭുതകരമായിട്ടാണ് അത്ഭുതം പിടികിട്ടാത്ത കാര്യമായിട്ട്. അതാണ് ഇന്ദ്രജാലത്തെ ഉദാഹരണമായിട്ടെടുക്കുന്നത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതൊരു മൂർത്തമായ ഒരു പദാർത്ഥമല്ല എന്ന് വെച്ചാൽ മറ്റു വസ്തുക്കളെ പോലെ, വെള്ളത്തെ പോലെ തീയെ പോലെയോ. മനസ്സെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്ന ഒരു പദാർത്ഥമല്ല. അതുകൊണ്ടായാലും നമുക്ക് പിരിച്ചു പിരിച്ചു പഠിക്കാൻ പറ്റും എന്താണെന്ന്. പിരിച്ചു പഠിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി പഠിക്കാൻ പോയാലും മനസ്സിനെ പഠിക്കേണ്ടത് മനസ്സുകൊണ്ട് തന്നെയാണ്, അല്ല വേറെ ഒന്നുകൊണ്ട് മനസ്സിനെ പഠിക്കും. അപ്പൊ മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ പഠിക്കുമ്പോൾ അത് വ്യക്തമാകേണ്ടത് മനസ്സിനാണ്. അപ്പം വ്യക്തമാകുന്ന മനസ്സ്, അതിനെ വ്യക്തമാക്കുന്ന മനസ്സ്, ഇങ്ങനെ മനസ്സ് തന്നെ അവിടെ രണ്ടായി പിരിയും. അപ്പൊ എപ്പോഴും കുറച്ച് മനസ്സ് കുറച്ച് അറിയാൻ ബാക്കിയുണ്ടാകും. മനസ്സിനെ കുറിച്ചല്ല ഇന്ന് മനുഷ്യൻ കൂടുതൽ, നേരിട്ട് മനസ്സിനെ പഠിച്ച് മനസ്സിലാക്കിയല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ മനസ്സ് എങ്ങനെ വരുന്നു എന്നുള്ളതിന് വേണ്ടി മനുഷ്യന്റെ ബ്രെയിനിനെ പഠിക്കുന്നത്. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ മനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇന്ന് ശ്രമിക്കും. ന്യൂറോ സയൻസിലും പഴയകാലത്ത് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ മനസ്സിനെ തന്നെ പഠിക്കുകയായിരുന്നു. ഫ്രോയിഡ് എന്ന പോലെ ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ പിരിച്ചു പഠിക്കുക. മനസ്സെന്ന് പറയുന്ന അറിവ്, ഇവിടെ മനസ്സെന്ന് പറയുമ്പോ അറിവ്, നമ്മളിപ്പോ ശേഖരിക്കണമെന്നൊന്നുമില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു കുഞ്ഞു അമ്മയുടെ വയറ്റിയിരിക്കുമ്പം തന്നെ അവൻ അറിവുണ്ടാകും. അവിടെ എന്താ ശേഖരിക്കുന്നത്? അമ്മയുടെ ശബ്ദം തിരിച്ചറിയുമെന്നാണ് വയറ്റിയിരിക്കുമ്പോ. ആ അപ്പോ അവിടെ എന്താണ് അറിയുന്നു, അത്രേ ഉള്ളൂ. ശേഖരിക്കുക എന്ന് പറയുന്നത് ക്രമേണ സംഭവിക്കുന്ന കാര്യമാണ്. ക്രമേണ ക്രമേണ ക്രമേണയാണ് നമ്മളെ അറിവിന് മെമ്മറി എന്ന് പറയുന്നത്. അല്ല അല്ല, പൊതുവെ അറിവ് മനസ്സെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ മനസ്സെന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ് നമ്മുടെ. കാരണം അറിവെന്ന് പറയാൻ കാരണം എന്താണ്? മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ കൊണ്ടല്ല സൃഷ്ടിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട്? നമ്മുടെ ഈ അറിവ് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ അറിവുകളും വരും. അറിവെന്ന് പറയുമ്പോ ഏത് തരത്തിലൊക്കെ അറിവുകൾ സംഭവിക്കാമോ അതെല്ലാം വരും. എല്ലാ അറിവും ചേർന്നിട്ടാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന അറിവ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അറിവ്, മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചറിയുന്ന അറിവ്, നമ്മൾ അറിവിനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ അറിവിനെ ഉണ്ടാക്കുകയല്ലേ. ഇതെല്ലാം ചേർത്തിട്ടാണ് ഇവിടെ മനസ്സെന്ന് പറയുന്നത്. കാരണം സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നതാണ്. അപ്പൊ അതിനെ അറിവ് എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞാലേ അത് പൂർണ്ണമാകും. അതാണ് പറഞ്ഞത് സങ്കല്പവും മനസ്സും എന്നും പറയുന്നതിലൊന്നും കൂടെ ഭേദമില്ല. ഈ ലോക സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യ എന്ന് പറഞ്ഞാലും അത് തന്നെ, മായ എന്ന് പറഞ്ഞാലും അത് തന്നെ. ഇനി പ്രപഞ്ചമായിരിക്കുന്നു അറിവ് തന്നെ. അപ്പൊ അറിവെന്ന് പറഞ്ഞാൽ എല്ലാമായിരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ വിശാലമായൊരർത്ഥത്തിൽ അവിടെ അറിവെന്ന് പറയുന്നു. ചെറിയ രീതിയിൽ ഒരു വ്യക്തി ചെറിയ രീതിയിലുള്ള അറിവ് സ്വയം സൃഷ്ടിച്ച അറിഞ്ഞത് വ്യക്തികളെ ഇവിടെ പറയുന്ന അറിവെന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിക്ക് മുഴുവൻ കാരണമായിരിക്കുന്ന അറിവ് എന്ന് പറയുമ്പോ, ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു. ഈ അറിവല്ല, കാരണം ഈ അറിവെന്ന് പറയുന്നത് ഞാൻ പുസ്തകത്തെ അറിയുന്നേ ഉള്ളു. ഞാനല്ല പുസ്തകത്തെ സൃഷ്ടിച്ചത്. അപ്പോ അറിവിന് സ്വയം സൃഷ്ടിച്ചിട്ടാണ് അറിയുന്നത്. സ്വയം എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ അറിവുകളെയാണ് തിരിച്ചറിയുന്നത്. പുതുതായിട്ട് ഒരു അറിവും ഇല്ലാത്തവരുടെ മുന്നിൽ ഒരു വസ്തു വന്ന അയാൾക്ക് ഒരിക്കൽ തിരിച്ചറിയത്തില്ല. അറിയും അയാളുടെ ഉള്ളിൽ ആ വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിലല്ലേ താരതമ്യം ചെയ്ത് അറിയാൻ പറ്റത്തില്ല. അതായത് ഇപ്പോ എന്താണ് അത് അറിവ് എങ്ങനെ നമ്മള് വരുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാല്യകാലം പോലുള്ള അറിവ് എങ്ങനെ വികസിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വസ്തുവാണ് ഇതുവരെ കാണാത്തതാണ്, ഇതുപോലെ ഇരിക്കും അതുപോലെ ഇരിക്കും ഒക്കെ ഉള്ളിലിരിക്കുന്ന അറിവിനെ താരതമ്യം ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണ്, വളരെ ശിശുവായിരിക്കുന്നു. ശിശുവായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാറ് കാണുന്നു. അപ്പൊ അത് എന്താണ് കാറെന്ന് പറയുന്ന ശബ്ദം അത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു വസ്തു നമ്മൾ കാണുന്നു, കണ്ടുകഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മളെങ്ങനെയാണോ കാറെന്ന് അറിയുന്നത് അതുപോലെ അറിയത്തില്ല. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടു കണ്ട് മറ്റുള്ളവർ പറഞ്ഞ് പിന്നെ സ്വയം ചിന്തിച്ച് കാറിനെ കുറിച്ചൊരു ഒരു ആശയവും എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉള്ളിൽ ഇരിക്കുന്നതിനെ അറിയുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നു, നമ്മൾ പുതിയ കാര്യം പഠിക്കുകയല്ലേ. അതുണ്ടാവും, എപ്പോഴും നമുക്ക് താരതമ്യം ചെയ്യേണ്ടി വരും. പുതിയ വസ്തുക്കൾ വരുമ്പോഴും പുതിയതാണ്, ഏറ്റവും പുതിയതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിന് ആദ്യം മുതലേ പഠിക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരു ഓരോ കാര്യങ്ങളെ കുറിച്ചും പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അകത്തി ഈ അറിവ് ഇത്ര നാള് ശേഖരിച്ച അറിവെന്ന് വെച്ചോണ്ടല്ലേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിപ്പോ നമ്മൾ പഠിക്കുന്ന വിഷയം അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാ ഇപ്പോ ദീതി എഴുതിയിരിക്കുന്നത് എന്തെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും, പക്ഷെ നടായൂർ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്കൊരു പരിചയമില്ലാത്ത വസ്തു, ഇത് നമുക്ക് പരിചയമുള്ള വസ്തു. അപ്പോ അതേസമയം ആദ്യമായിട്ടാണ് ഇത് കേൾക്കുകയാണെങ്കിൽ ഇതും മനസ്സിലാവത്തില്ല. അപ്പോ അറിവ് എപ്പോഴും വികസിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ പൂർവത്തിൽ നമ്മളിരിക്കുന്ന അറിവുമായിട്ട് ചേർന്നാ വികസിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മെമ്മറുമായിട്ട് ചേർന്നാണ് അറിവ് എപ്പോഴും വികസിക്കുന്നത്. അതിനോട് അറിയാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളത് നമ്മുടെ മെമ്മറിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, ഓർമ്മകളിലേക്ക് കൂട്ടിച്ചേർക്കും. അപ്പോ അതില് പുതിയ അറിവുണ്ടാകും, പുതിയ നമ്മൾ സൃഷ്ടിക്കും, പഴയ അറിവിനെ പുതുക്കും പരിഷ്കരിക്കും, പിന്നെ പഴയ പലതിനെ തള്ളിക്കളയും, അത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇങ്ങനെ പല കാര്യങ്ങളും അറിവിന് നടക്കും. എല്ലാ അറിവും ഉണ്ടാകുന്ന ഇവിടെ നമ്മുടെ ബ്രെയിനിലാണ്. അപ്പൊ ബ്രെയിനിൽ ഉണ്ടാകുന്നോണ്ട് നമുക്ക് പറയാം ഇത് ഉള്ളിലാണ് എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല, അറിവില്ലെങ്കിൽ എന്നുള്ള ഒരു കാര്യം നമുക്ക് അകത്തറിയാന്ന് വെച്ചു കഴിഞ്ഞാ നമുക്കെന്താണ് ഈ അഞ്ചേന്ദ്രിയങ്ങളിലൂടെയും, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അഞ്ചേന്ദ്രിയങ്ങളിലൂടെയും പുറമേ നിന്ന് വിവരം ശേഖരിക്കണം, എന്നാലേ അറിവിൽ അകത്തറിവുണ്ടാവും. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് പറയുന്ന അഞ്ച് വിഷയങ്ങളെയും പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രോസസ്സ് നടക്കും, അതിന് സയന്റിഫിക് ആയിട്ട് മനസ്സിലാവണം. ഒന്ന് എന്താണ് നമ്മുടെ സ്പർശത്തെ അറിയുന്നു, അവിടെ സംഭവിക്കുന്നത് മെക്കാനിക്കൽ എനർജിയാണ് സംഭവിക്കുന്നത്. സ്പർശത്തിലൂടെ അറിയുന്നു, ഘ്രാണത്തിലൂടെ അറിയുന്നു, അവിടെ കെമിക്കൽ എനർജിയാണ് സംഭവിക്കുന്നത്. രസം കെമിക്കൽ എനർജിയാണ്, കണ്ണുകൊണ്ട് കാണുന്നു, അത് ലൈറ്റ് എനർജിയാണ്. ഇങ്ങനെയുള്ള എനർജികളെ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാലേ നമുക്ക് ഉള്ളിൽ അറിവുണ്ടാവത്തുള്ളൂ, ഈ കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവും. അപ്പോൾ പുറമേ നിന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു അറിവുണ്ടാകത്തില്ല. അങ്ങനെ എടുക്കുന്നുണ്ട്, അത് പൂർണ്ണമാകത്തില്ല. അങ്ങനെ എടുക്കുന്ന ഈ ഇതിനെ എന്ത് ചെയ്യുന്നു, ബ്രെയിനിൽ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, ഒരു കമ്പ്യൂട്ടറിൽ നടക്കും പോലെ. ആ പ്രോസസ്സിംഗ് നടക്കുമ്പോഴാണ് നമുക്കിത് അറിവായിട്ട് നമുക്ക് വരുന്നത്, അപ്പോഴാണ് അത് അറിവാകുന്നത്. അല്ല, വെറുതെ നമ്മുടെ ഉള്ളിൽ അറിവിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം, പുറമേ നിന്ന് ഈ ഊർജങ്ങളുടെ ഉള്ളിലേക്ക് പോകണം, നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലണം, രണ്ട് കാര്യം നടക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറയുന്നത്, ഒന്ന് ഡൗൺ അപ്പ്, മറ്റത് ടോപ്പ് ഡൗൺ. ഈ രണ്ട് പരിപാടികളും നടക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴും അതുപോലെ ഇൻട്രൈമെന്റിലൂടെ കുറച്ചുള്ള വിഷയത്തെ ഗ്രഹിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഈ ശ്രദ്ധ രണ്ട് സ്ഥലത്തേക്ക് നോക്കി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു, ആര് ചിന്തിക്കുന്നു? ഇതൊക്കെ നടക്കുന്ന ബ്രെയിനിലെ ഒരു പ്രോസസ്സിംഗ് ആണ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനകത്ത് എന്താണോ സംഭവിക്കുന്നത്, അതുപോലെ നമ്മുടെ ബ്രെയിനിലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മള് അറിവെന്ന് പറയുന്നത്. അങ്ങനെ ആ നടക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റ വേണം, പുറപ്പ് ഇൻപുട്ട് ഉള്ളിലേക്ക് വരണം. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കിട്ടിയാല് അവിടെ ആ പ്രവർത്തനം നടക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വരുന്നില്ലെന്നിരിക്കട്ടെ. നമ്മുടെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന, നമ്മുടെ മെമ്മറിയിലിരിക്കുന്ന അതിനെടുത്ത് അത് വർക്ക് ചെയ്യും. നമ്മൾ പുതുതായിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഇതുവരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ച് അത് വർക്ക് ചെയ്യും. ആ പുതുതായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല, പഴയത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും, പുതുതായിട്ടൊന്നും ഉണ്ടാകത്തില്ല. അറിവിൽ വ്യത്യാസങ്ങൾ വരാം, കാരണം എന്ത് ചെയ്യുന്നു, നമ്മൾ മെമ്മറി വെച്ച് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും വീണ്ടും അതിന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്താ പറയും, അത് അതിന് കൺസ്ട്രക്ഷൻ എന്ന് പറയും, ബ്രെയിനിന്റെ കൺസ്ട്രക്ഷൻ. ബ്രെയിന് കൺസ്ട്രക്ട് ചെയ്യണം എന്തിനെ, അറിവിനെ. അത് നടക്കും, അപ്പൊ നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ വരും ഉള്ളില്, കാരണം ബ്രെയിൻ അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പുറമേ നിന്ന് ഡേറ്റ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, പുറമേ നിന്ന്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം വരുന്ന നിരീക്ഷണമാണ്, പുറമേ നമ്മൾ നിരീക്ഷിക്കുകയാണ്, ഇതെന്താണ്, ഈ പുസ്തകം എന്താണ്, ഇതിന്റെ അകത്തെന്താണ്, ഇതെന്താ എഴുതിയിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പുറമേ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ്, ഇൻപുട്ട് വേണം. എന്നിട്ട് അകത്ത് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ട് നമുക്കവിടെ നമ്മൾ പറയും എനിക്ക് അറിവുണ്ടായെന്ന് പറയും. ഇതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പൊതുവായി പറയാൻ പറ്റും, കൃത്യമായി എന്തൊക്കെയാണ് ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല, ശാസ്ത്രം അത്രയ്ക്ക് വളർന്നിട്ടില്ല. പക്ഷെ അറിയാമോ, പുറമേ നിന്നിങ്ങനെ ഉള്ളിലേക്ക് ഊർജ പ്രവാഹം ഉണ്ടാകുന്നു, ഉള്ളിൽ ഊർജ പ്രവാഹം നടക്കുന്നു, അറിവുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ സംശയമൊന്നും അത് ബ്രെയിനിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്നുള്ളതിനും സംശയമില്ല. പിന്നെ അവിടെ കൃത്യമായി എന്തെല്ലാം പ്രവൃത്തികൾ നടക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിനാണെങ്കിൽ കൃത്യമായി അറിയാൻ പറ്റും ആ ആ കമ്പ്യൂട്ടറിന്റെ ഇന്ന പാർട്ട് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഓരോന്നിലും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ചേർന്ന് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അറിയാം. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായ അറിവില്ല, പക്ഷെ അവിടെ ആണ് സംഭവിക്കുന്നതെന്നറിയാം, കൃത്യമായൊരറിവില്ല. അങ്ങനെയുള്ള ഒരറിവ് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ചെറിയ ശരീരം, നമ്മുടെ ഈ ബ്രെയിന് ഇതുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. പിന്നെ എന്താണ്, ഇങ്ങനെ ഒരു അറിവ് ബ്രഹ്മത്തിൽ നടക്കുന്നു. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ ഇങ്ങനെ സങ്കല്പം നടക്കുന്നു, ആ സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ചെറിയ ബ്രെയിൻ സൃഷ്ടിക്കുന്നു എന്നല്ല. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അറിവിന്റെ രൂപത്തിലല്ലേ ഉള്ളൂ. നമ്മൾ ഇത്ര നാളെ ആർജിച്ച എന്താ അറിവ് അവിടെ ഓരോ അറിവിനും നമ്മൾ ഓരോ അറിവിൽ നിന്ന് മറ്റൊരു അറിവ് വ്യത്യാസം പെട്ടു തന്നെയിരിക്കുന്നു. അതുപോലെ ഈ ലോകം തന്നെ അതിപ്പോ രണ്ട് രീതിയിലാണ് പറയുന്നത്. അതായത് ഐഡിയലിസം ആശയവാദം പറയുന്നത് എന്താണോ, അറിവിൽ നിന്നും വേറിട്ടൊരു വസ്തുവില്ല, അതിനാണ് ഐഡിയലിസം ആശയവാദം എന്ന് പറയുന്നത്. അല്ല, മെറ്റീരിയലിസം പറയുന്നത് എന്താണ്, വസ്തു സ്വതന്ത്രമാണ്, നമ്മൾ അതിനെ അറിയുന്നുള്ളു. ഈ രണ്ട് ചിന്താഗതിയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന രണ്ട് അറിവുകൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അത് ഏത് പക്ഷത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ച്. നമ്മൾ ഐഡിയലിസത്തിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വേറെ പുറമേ ഒന്നുമില്ല, നമ്മുടെ അറിവേ ഉള്ളൂ. അതേപോലെ തന്നെ അതാ പറയുന്നത്, നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന തന്നെ. മെറ്റീരിയലിസത്തിൽ നിന്നിക്കുകയാണെങ്കിൽ എന്താണ് നമ്മളെ സംബന്ധിച്ചല്ലേ അത്, അല്ല അപ്പൊ നമ്മള് ഐഡിയലിസം എന്ന് പറഞ്ഞാലും മെറ്റീരിയലിസം എന്ന് പറഞ്ഞാലും എല്ലാം മനുഷ്യന്റെ സിദ്ധാന്തങ്ങളാണ്. അത് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഇതൊക്കെ എന്റെ തോന്നലാണെന്ന് പറയുന്നു, എന്റെ ഒരു സിദ്ധാന്തമാണ്. അല്ല, വേറെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു, എന്റെ സിദ്ധാന്തമാണ്. ഇതെല്ലാം മനുഷ്യന്റെ തന്നെ. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഉയർന്ന കാഴ്ചപ്പാടാണ്. മെറ്റീരിയലിസത്തിൽ വരുമ്പോ അവർ യഥാർത്ഥ സത്യം എന്ന് പറയുന്ന ഒന്നില്ലെന്ന്, ഐഡിയലിസത്തിൽ വരുമ്പോഴത്തേക്ക് നോക്കി. ഇത് രണ്ട് ചിന്താഗതികളാണ് ലോകത്ത് ഇരിക്കുന്ന, നമ്മൾ രണ്ടുപേരും നമ്മൾ ചിന്തിക്കുന്നതല്ല. ലോകത്തിൽ രണ്ട് ചിന്താഗതികളുണ്ട് എന്ന് വെച്ചാൽ ചിന്തകന്മാര് എല്ലാവരും ആ ലോകത്തിലെ ചിന്താഗതിയെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ല, നമ്മൾ ചിന്തിച്ചിട്ട് സിദ്ധാന്തം ഉണ്ടാക്കുകയല്ല. ഞാനും നമ്മൾ രണ്ടും കൂടെ ചിന്തിച്ചൊരു സിദ്ധാന്തം ഉണ്ടാക്കി. ലോകത്ത് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഇന്നു വരെയുള്ള ചിന്തകൾ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ല, നമ്മളൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കിയെടുക്കുകയല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പം മെറ്റീരിയലിസ്റ്റ് പറയും, എന്താണ് നിങ്ങളുടെ അറിവിനെ ആശ്രയിച്ചല്ലാതെ നിൽക്കുന്നത്, സ്വതന്ത്രമായി ഇത് പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്. ഐഡിയലിസത്തിൽ പറയും, ഇവർക്ക് രണ്ടു കൂട്ടർക്കും അവരവരുടെ പക്ഷങ്ങളെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തികൾ രണ്ടുപേരുടെ പക്ഷത്തുമുണ്ട്. ഈ മെറ്റീരിയലിസ്റ്റിന്റെ ഭാഗത്തുമുണ്ട്, ഐഡിയലിസ്റ്റിന്റെ ഭാഗത്തുമുണ്ട്, ധാരാളം യുക്തികളൊക്കെ രണ്ടുപേരുടെ പക്ഷത്തുമുണ്ട്. നമുക്ക് അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ല. ഞാനായിട്ടൊരു സിദ്ധാന്തം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇന്നതാണ് ഇതിന്റെ അവസാനമെന്ന് എനിക്ക് പറയാനോ പറ്റത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള മനുഷ്യന്റെ അറിവുകളൊക്കെ തള്ളിക്കളയേണ്ടി വരും. ശരി.